എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, കർത്താവിൻ്റെ മക്കളെ, നമുക്ക് ഒരുമിച്ച് കൂടി സയൻസ് ക്ലാസ് പഠിക്കാനായിട്ട് പറ്റിയല്ലോ. ദൈവത്തിന് സ്തോത്രം. എന്തായാലും ഇംഗ്ലീഷ് ക്ലാസ്സിലെ പോലെ നിങ്ങൾ ആരും നാണമുള്ളവരല്ല. എല്ലാവരും നല്ലതുപോലെ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. എല്ലാവരും നല്ലതുപോലെ ഉത്തരം പറഞ്ഞു. ഞാൻ ഈ ഓഡിയോ ഇടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ഈ നമ്മളുടെ അസൈൻമെൻ്റ് ഉണ്ടല്ലോ, ഈ അസൈൻമെൻറ്റിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം തോന്നുവാണെങ്കിൽ ഈ ഓഡിയോ കേട്ടാൽ മതി. പിന്നെ ഞാൻ തന്ന ആ ഗൂഗിൾ ഡോക്കിനകത്തും ആ എല്ലാ ലിങ്കും കാണും. മലയാളം ക്ലാസ്സിൽ കുറച്ച് പേരുള്ളതുകൊണ്ട് എനിക്ക് എല്ലാവരെയും ശ്രദ്ധിക്കാൻ വരുന്നുണ്ട്. അപ്പോൾ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്കായി കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നത് നന്നായിട്ട് പോകുന്നത് മലയാളം ക്ലാസ്സാണെന്ന് തോന്നുന്നു. പിന്നെ കുറച്ചുകൂടെ സ്ലോ ആയിട്ട് പോകാൻ വരുന്നുണ്ട്, കാരണം അവിടെ വലിയ പിള്ളേരധികം ഇല്ലല്ലോ ഇവിടെ ഈ മലയാളം ക്ലാസ്സിൽ. ചിലപ്പം കുറച്ച് പേരോട് ജോയിൻ ചെയ്യും, നമുക്ക് അപ്പം ആലോചിക്കാം. എന്തായാലും ഞാൻ കുറച്ച് കാര്യങ്ങൾ റിവിഷനായിട്ട് പറയാം. നമ്മൾ ആദ്യം നോക്കിയത് കെമിസ്ട്രി എന്താണെന്നായിരുന്നു. കെമിസ്ട്രിനെ നമ്മൾ ചെറിയ ഡെഫിനിഷൻ കൊടുത്തു. കെമിസ്ട്രി ഈസ് ദ സ്റ്റഡി ഓഫ് കെമിക്കൽസ്. കെമിക്കൽസിനെ പറ്റി പഠിക്കുന്നതാണ് കെമിസ്ട്രി എന്ന് പറഞ്ഞു. അത് തൽക്കാലം ഇപ്പം ആ ഡെഫിനിഷൻ മതി. പിന്നെ നമ്മൾ മുന്നോട്ട് പോകുന്നതോറും വലിയ വലിയ ക്ലാസ്സുകളോട് പോകുന്നതോറും ഡെഫിനിഷൻ വലുതായിക്കൊണ്ടിരിക്കും. സാരല്ല, പക്ഷേ ഇപ്പം ഇത്രയും മതി. അപ്പോൾ സ്റ്റഡി ഓഫ് കെമിക്കൽസ് എന്ന് പറഞ്ഞപ്പം അടുത്ത ചോദ്യം വന്നു, എന്താണ് കെമിക്കൽ? ഇപ്പം നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയാണ്. എപ്പോഴും ഒരു ചോദ്യത്തിന് ഉത്തരം കിട്ടിക്കഴിയാൻ നേരം അടുത്ത ചോദ്യം വരും. ഒരു ചോദ്യത്തിൻ്റെ ഉത്തരത്തിന് ആ ഉത്തരത്തിൽ ചിലപ്പോൾ വേറെ രണ്ട് മൂന്ന് ചോദ്യങ്ങളുണ്ടാകും. പക്ഷേ അത് സാരമില്ല. അങ്ങനെയാണ് നമ്മൾ നമ്മളുടെ ഈ ബ്രെയിനൊക്കെ എക്സസൈസ് ചെയ്യുന്നത്. ദൈവം നമുക്ക് തന്നിരിക്കുന്ന ബ്രെയിനും നമ്മളുടെ ബുദ്ധിയും നമ്മളുടെ മനസ്സും അതെല്ലാം നമ്മൾ ഉപയോഗിച്ച് അതിനെ ഡെവലപ്പ് ചെയ്ത് വളർത്തുന്ന അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. കെമിക്കൽ എന്താണെന്ന് നമ്മൾ പിന്നെ ചെറുതായിട്ട് ഡിഫൈൻ ചെയ്തു. എന്തിനെങ്കിലുമായിട്ട് റിയാക്റ്റ് ചെയ്തത്, കെമിക്കൽ ഈസ് സംതിങ് ദാറ്റ് റിയാക്ട്സ് വിത്ത് സംതിങ് എന്ന് പറഞ്ഞു. തൽക്കാലം ആ ഡെഫിനിഷൻ മതി നമുക്ക് ഈ ചെറിയ ക്ലാസ്സിൽ. നമ്മൾ പിന്നെ മുന്നോട്ട് പഠിക്കും തോറും കെമിക്കൽ എന്താണെന്ന് നമുക്ക് പതുക്കെ മനസ്സിലാക്കാം, കുറച്ചുകൂടെ അതിനെപ്പറ്റി ആഴത്തിൽ മനസ്സിലാക്കാം. നമ്മൾ പിന്നെ പഠിച്ചത്, നമ്മൾ ഈ ലോകത്തിൽ കാണുന്ന എല്ലാ കാര്യങ്ങളും തന്നെ ഈ ഭൂമിയിൽ നിന്ന് എടുത്തതാണ്. ഈ ഭൂമിയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ എടുത്ത് ഉണ്ടാക്കിയതാണ് ഈ ലോകത്തിൽ നമ്മൾ കാണുന്ന എല്ലാ കാര്യങ്ങളും. ഇപ്പോൾ നമ്മൾ എഴുതുന്ന പേനയായാലും നമ്മൾ ഉപയോഗിക്കുന്ന ഫോണായാലും നമ്മുടെ ഡ്രസ്സായാലും നമ്മുടെ ശരീരമാണേലും ഈ ഭൂമിയുടെ മുകളിൽ കാണുന്ന എല്ലാം തന്നെ ഭൂമിയിൽ നിന്ന് എടുത്ത് ഉണ്ടാക്കിയതാണ്. നമ്മൾ പിന്നെ ഒരു കെമിക്കലിനെ നമ്മൾ കുറേ കെമിക്കൽസിനെ പറ്റി പറഞ്ഞു. വാഷിംഗ് സോഡ, സോൾട്ട്, ബേക്കിംഗ് സോഡ എന്നൊക്കെ പറ്റി പറഞ്ഞു. ഹാൻഡ് സാനിറ്റൈസേഴ്സിനെ പറ്റി പറഞ്ഞു. അപ്പോൾ അതിനകത്ത് ഒരു കെമിക്കൽ നമ്മൾ എടുത്തു, സെലക്ട് ചെയ്തു. അതാണ് നമ്മളുടെ ഉപ്പ്. മറ്റേ ടേബിൾ സോൾട്ട് അല്ലെങ്കിൽ കോമൺ സോൾട്ട് എന്ന് പറയുന്ന ഉപ്പ്. എല്ലാ കെമിക്കൽസിനും ഒരു കെമിക്കൽ നെയിം ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി. കാരണം ഉപ്പിന് ശരിക്കും ഉപ്പിനെ വിളിക്കുന്നത് ശരിക്കുള്ള പേര് സോഡിയം ക്ലോറൈഡ് എന്നാണ്. അപ്പോൾ സോഡിയം ക്ലോറൈഡാണ് ഉപ്പിൻ്റെ കെമിക്കൽ നെയിം. അതുപോലെ എല്ലാ കെമിക്കൽസിനും ഒരു കെമിക്കൽ നെയിം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കി. പിന്നെ നമ്മൾ മനസ്സിലായ കാര്യം എന്ന് വെച്ചാൽ, ഈ കെമിക്കൽ നെയിം സോഡിയം ക്ലോറൈഡ് എന്ന് പറഞ്ഞ ഈ കെമിക്കൽ നെയിമിൽ നിന്നും ഈ സോഡിയം ക്ലോറൈഡ് ഉപ്പ് എന്ത് വെച്ചാണ് ഉണ്ടാക്കിയതെന്ന് നമുക്ക് മനസ്സിലാവും. സോഡിയം ഉണ്ട്, ക്ലോറിനും ഉണ്ട്. പക്ഷേ ഈ സോഡിയവും ക്ലോറിനും ചേർന്നപ്പം ഈ ക്ലോറിൻ എങ്ങനെ ക്ലോറൈഡായി എന്ന കാര്യം നമ്മൾ അതിലോട്ട് പോയില്ല. അത് കുറച്ചുകൂടെ കഴിയുമ്പോൾ നമുക്ക് പോകാം. നമ്മളുടെയൊക്കെ പപ്പയും മമ്മിയും കല്യാണം കഴിക്കാൻ ചേർന്ന ചിലപ്പം മമ്മിയുടെ പേരിൻ്റെ ലാസ്റ്റ് ഭാഗമൊന്നും മാറത്തില്ല ചെറുതായിട്ട്. അതുപോലെ സോഡിയവും ക്ലോറിനും കല്യാണം കഴിച്ച് കഴിഞ്ഞപ്പോൾ ക്ലോറിൻ്റെ പേരിൻ്റെ അവസാനത്തെ ഭാഗം ചെറുതായിട്ടൊന്ന് മാറി. അപ്പോൾ ഈ സോഡിയവും ക്ലോറിനും വെച്ചിട്ടാണ് ഉപ്പുണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ സോഡിയത്തിനെയും ക്ലോറിനെയും നമ്മൾ എലമെൻസ് എന്ന് പറഞ്ഞു. അപ്പോൾ എലമെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്ത് കാണുന്ന എല്ലാ കാര്യങ്ങളും എല്ലാ കെമിക്കലും എല്ലാ കാര്യങ്ങളും ഉണ്ടാക്കിയിരിക്കുന്നത് കുറച്ച് ചില എലമെൻസ് കൂട്ടിച്ചേർത്തിട്ടാണ്. ഉപ്പ്, സോഡിയവും ക്ലോറൈഡും കൂട്ടിച്ചേർത്ത് ഉണ്ടാക്കിയേക്കുന്നതാണ്. നമ്മളുടെ വാഷിംഗ് സോഡയാണെന്നുണ്ടെങ്കിൽ സോഡിയവും കാർബണും ഓക്സിജനും കൂട്ടിച്ചേർത്ത് ഉണ്ടാക്കിയേക്കുന്നതാണ്. നമ്മളുടെ ബേക്കിംഗ് സോഡയാണെങ്കിൽ സോഡിയവും ഹൈഡ്രജനും കാർബണും ഓക്സിജനും ഒക്കെ പല എമൗണ്ടിൽ മിക്സ് ചെയ്തൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നതാണ്. അപ്പോൾ ഈ ബേസിക്കായിട്ട് നമ്മൾ ഈ മിക്സ് ചെയ്യുന്ന ഈ സാധനങ്ങളാണ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എലമെൻറ്റ്സ് എത്രയുണ്ടെന്ന് അറിയാനായിട്ട് നമ്മൾ പീരിയോഡിക് ടേബിൾ എന്ന് പറഞ്ഞ ഒരു സാധനം ഒരു ഡയഗ്രത്തിലോട്ട് നമ്മൾ പോയി. നമ്മളുടെ ആ ഗൂഗിൾ ഡോക്യുമെൻറ്റിനകത്ത് 6A1 ഇൻ്ററാക്റ്റീവ് പീരിയോഡിക് ടേബിൾ ഓഫ് എലമെൻറ്റ്സ് ഇൻ പിക്ചേഴ്സ് ആൻഡ് വേർഡ്സ് എന്ന് പറഞ്ഞ് അവിടെ അതിനകത്ത് നമ്മൾ പോയപ്പം അതൊരു ബോട്ട് ഷേപ്പിൽ ആണ് ആ പീരിയോഡിക് ടേബിൾ എലമെൻറ്റ്സിനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മളുടെ ഈ നോഹയുടെയൊക്കെ ബോട്ട് പോലെ. ശരിക്കും നോഹ ആ ബോട്ടുണ്ടാക്കി, ബോട്ടിൻ്റെ കഥ അറിയാലേ, വെള്ളത്തിൽ ബോട്ട് വന്നതും. ആ നോഹ ആ ബോട്ടുണ്ടാക്കിയത് നോഹയുടെ ഫാമിലിനെ മാത്രം രക്ഷിക്കാനല്ല, വേറെ ആൾക്കാരെ രക്ഷിക്കാനാണ്. പക്ഷേ ഈ ആൾക്കാർ ആരും ഈ മഴ വരുമെന്ന് പറഞ്ഞപ്പോൾ വിശ്വസിച്ചില്ല. അപ്പം നമ്മൾ പലപ്പോഴും അങ്ങനെയല്ല, ഈ കാണാത്ത ചില കാര്യങ്ങൾ കണ്ടാലേ വിശ്വസിക്കും എന്നുള്ള വാശി നമുക്ക് പലപ്പോഴും ഉണ്ട്. പക്ഷേ ഇത് കണ്ടു വരുമ്പോഴത്തേക്കും അതിനകത്ത് നിന്ന് രക്ഷപ്പെടാനുള്ള സമയം കഴിഞ്ഞിട്ടുണ്ടാവും. നമ്മുടെ ഈ തോമസ്, അപ്പോസ്തലനായ തോമസൊക്കെ അങ്ങനെയായിരുന്നു. പിന്നെ കർത്താവിൻ്റെ കരുണ കാരണം കർത്താവ് വന്ന്, വാ തോമസേ, എന്നെ തൊട്ട് നോക്ക്, നിൻ്റെ വിരൽ എൻ്റെ കയ്യിലെ ഓട്ടയിൽ ഇടുന്നൊക്കെ പറഞ്ഞ് തോമസിനെ വിശ്വസിപ്പിച്ച് കർത്താവിൻ്റെ കരുണയാൽ ഇങ്ങനെ എടുക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഈ വിശ്വാസം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മളുടെ അപ്പം നമ്മൾ ആ നോഹയുടെ ബോട്ട് പോലെയാണ് പീരിയോഡിക് ടേബിളിൽ നിന്ന് കണ്ടു. ആ പീരിയോഡിക് ടേബിളിനകത്ത് നമ്മൾ ആദ്യത്തെ എലമെൻറ്റിനെ കണ്ടു. ആദ്യത്തെ എലമെൻറ്റ് ഹൈഡ്രജനാണ്. അപ്പോൾ ഓരോ എലമെൻറ്റിനും നമ്മൾ നോക്കാൻ നേരം ഒരു സിമ്പലും ഉണ്ട്, ഒരു നമ്പറും ഉണ്ട്. ഈ പീരിയോഡിക് ടേബിൾ ആരാ ഉണ്ടാക്കിയെന്നുള്ളത് നമ്മൾ പിന്നെ പഠിക്കും. ഈ നമ്പറിനൊരു പ്രത്യേകതയുണ്ട്, അതും നമ്മൾ പിന്നെ പഠിക്കും. ഈ സിമ്പിൾ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ എലമെൻറ്റ്സ് മിക്സ് ചെയ്ത് കെമിക്കൽസ് ഉണ്ടാക്കാൻ നേരം, ചിലപ്പോൾ അതിന് കോമ്പൗണ്ട്സ് എന്നൊക്കെ വിളിക്കും, പക്ഷേ നമുക്ക് കെമിക്കലും വിളിക്കാം, കെമിക്കൽസ് ഉണ്ടാക്കാൻ നേരം ഈ എലമെൻറ്റ്സ് മിക്സ് ചെയ്യുമ്പോൾ എത്ര എലമെൻ്റ് ഉണ്ടെന്നൊക്കെ അറിയാനായിട്ട് സിമ്പിൾസ് ഉപയോഗിക്കുക. നമ്മളുടെ മറ്റേ സോഡിയം ക്ലോറൈഡ് ഉപ്പാണെന്നുണ്ടെങ്കിൽ നമ്മൾ സിമ്പിൾ സോഡിയം ക്ലോറൈഡ് എന്നല്ല എഴുതുന്നത്, സോഡിയത്തിൻ്റെ സിമ്പിളായിട്ടുള്ള Naയും ക്ലോറിൻ്റെ സിമ്പിളായിട്ടുള്ള CLഉം കൂടെ ഒരുമിച്ച് NaCl അങ്ങനെയാണ് എഴുതുന്നത്. കാരണം ഒരു സോഡിയം ഒരു ക്ലോറിനും കൂടെ കൂടുമ്പോഴാണ് ഉപ്പാകുന്നത്. അതേസമയം വെള്ളമാണെന്നുണ്ടെങ്കിൽ രണ്ട് ഹൈഡ്രജനും ഒരു ഓക്സിജനും കൂടെ കൂടുമ്പോഴാണ് വെള്ളമാകുന്നത്. അപ്പം ഹൈഡ്രജൻ്റെ H ഓക്സിജൻ്റെ O അപ്പോൾ രണ്ട് ഹൈഡ്രജൻ ഉള്ളത് കാരണം H2O. അങ്ങനെയാണ് നമ്മൾ ഈ കെമിക്കൽ ഫോർമുല എഴുതുന്നത്. അപ്പോൾ ഈ എലമെൻറ്റിൻ്റെ സിമ്പിൾസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കെമിക്കൽ ഫോർമുലയൊക്കെ എഴുതുന്നത്. നമ്മൾ ഹൈഡ്രജൻ നോക്കിയപ്പം കണ്ടു, ഹൈഡ്രജൻ ഇങ്ങനെ ഒരു ഈ എല്ലാ എലമെൻറ്റ്സും ഏതെങ്കിലും ഒരു ഗ്രൂപ്പിലായിരിക്കും പീരിയോഡിക് ടേബിളിനകത്ത്, പക്ഷേ ഹൈഡ്രജൻ ഒരു ഗ്രൂപ്പിലുമല്ല. പിന്നെ നമ്മൾ കണ്ടു ഹൈഡ്രജൻ കത്തുന്നു, ഹൈഡ്രജൻ കത്തി രണ്ട് ഹൈഡ്രജൻ ഒരുമിച്ച് കൂടിക്കഴിയുമ്പോൾ ഹീലിയം എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ എലമെൻ്റ് ആവും. അപ്പോൾ ആ കത്തുന്ന സമയത്ത് ഉണ്ടാകുന്ന ആ പൊട്ടിത്തെറി, ബോംബ് പൊട്ടിത്തെറിക്കുന്ന പൊട്ടിത്തെറിക്കകത്ത് തീയും ചൂടും ലൈറ്റും ഒക്കെ വരും. അതാണ് ശരിക്കും നമുക്ക് ലൈറ്റായിട്ട് കിട്ടുന്നത്. പിന്നെ ഹൈഡ്രജൻ എല്ലാം കത്തി എന്ന് പറഞ്ഞാൽ രണ്ട് ഹൈഡ്രജൻ ഒരുമിച്ച് കൂടുമ്പോൾ ഉണ്ടാകുന്ന തീ. ആ ഹൈഡ്രജൻ എല്ലാം കൂടെ ഒരുമിച്ച് കൂടി ഹീലിയമായി കഴിയാൻ നേരം എന്ത് പറ്റും? അവിടെ തീയില്ലാതെയാവും, ചൂടില്ലാതെയാവും, വെളിച്ചമില്ലാതെയാവും, നമുക്ക് ഭൂമിയിൽ വെളിച്ചം കിട്ടാതെ ജീവിക്കാൻ പറ്റാതെയാവും. അപ്പോൾ അതിന് മുമ്പ് എന്തായാലും കർത്താവ് വരും. അപ്പം നമുക്കതിനെപ്പറ്റി പേടിക്കണ്ട. എന്തായാലും കർത്താവ് വരുന്നവരെ കത്താനുള്ള ഹൈഡ്രജൻ കർത്താവ് അവിടെ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഹൈഡ്രജൻ ഒരു ഗ്രൂപ്പിലും പെടുന്ന എലമെൻ്റ് അല്ല. രണ്ട് ഹൈഡ്രജൻ കൂടി ചേർന്ന് കഴിയുമ്പം രണ്ടാമത്തെ എലമെൻ്റ് ആവും. ഏതാ രണ്ടാമത്തെ എലമെൻറ്റ്? ഹീലിയം. ഹീലിയം നമ്മൾ കണ്ടു, അതൊരു ഒരു പ്രത്യേക ഗ്രൂപ്പിൽ പെട്ടതാണ്. നോബിൾ ഗ്യാസസ് എന്ന് പറഞ്ഞ ഗ്രൂപ്പിൽ പെട്ടതാണ് ഹീലിയം. നോബിൾ ഗ്യാസസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോബിൾ ഗ്യാസസ് ഒന്നുമായിട്ടും റിയാക്റ്റ് ചെയ്യില്ല. എന്ന് വെച്ചാൽ നോബിൾ ഗ്യാസ് വെച്ചിട്ട് ഒരു കെമിക്കലും ഉണ്ടാവില്ല. നമുക്ക് വളരെ റെയറായിട്ടുണ്ട് സോഡിയം ഹീലൈഡ് എന്ന് പറയുന്നത്, പക്ഷേ അത് ഭയങ്കര ഹൈ പ്രഷറിലും എക്സ്ട്രീം ടെമ്പറേച്ചറിലൊക്കെ അതിനെ ഉണ്ടാക്കാൻ പറ്റില്ല. സാധാരണ ഇതിൽ ഇവർ ആരുടെയും കാര്യത്തിൽ ഇടപെടില്ല, ഇവർ സ്വന്തം കാര്യം നോക്കുന്ന ആൾക്കാരാണ്, ഡീസൻ്റായിട്ട് വളരെ മൈൽഡായിട്ടുള്ള ആൾക്കാരാണ്, ഇങ്ങനെ ജെൻറ്റിലായിട്ടുള്ള ആൾക്കാരാണ് നോബിൾ ഗ്യാസസ്. അപ്പം നമ്മൾ ഹീലിയം ആ 2 രണ്ടാമത്തെ എലമെൻ്റാണ് ഹീലിയം. ഹീലിയം നോബിൾ ഗ്യാസാണ്. ആ ഹീലിയത്തിൻ്റെ അടിയിലോട്ടുള്ള എലമെൻറ്റ്സ് എല്ലാം തന്നെ നോബിൾ ഗ്യാസാണെന്ന് നമുക്ക് മനസ്സിലായി. നമ്മൾ ഓരോ നോബിൾ ഗ്യാസും എടുത്ത് നോക്കിയായിരുന്നു. ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റൺ, സെനൺ, റേഡൺ, ഇങ്ങനെ ആറ് നോബിൾ ഗ്യാസാണുള്ളത്. നമ്മൾ ഓരോന്നും എടുത്ത് നോക്കി അത് കുറേയൊക്കെ അതിൻ്റെ ഉപയോഗം നമ്മൾ നോക്കിയായിരുന്നു. പക്ഷേ നമ്മൾ ഇനി അതിലോട്ട് കൂടുതൽ പോകും. അപ്പം നമുക്കറിയാം ഈ പീരിയോഡിക് ടേബിളിൻ്റെ റൈറ്റ് സൈഡിൽ ആറ് നോബിൾ ഗ്യാസാണ്. പിന്നെ നമ്മൾ മൂന്നാമത്തെ എലമെൻറ്റിലോട്ട് പോയി, മൂന്നാമത്തെ എലമെൻറ്റ്. അപ്പോൾ ഈ പീരിയോഡിക് ടേബിളിൽ നമ്മൾ നോക്കിയപ്പം ഇത് ഇൻ്ററാക്റ്റീവ് പീരിയോഡിക് ടേബിളായത് കാരണം ഒരു എലമെൻറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ എലമെൻറ്റിൻ്റെ സിമ്പലും അതിൻ്റെ യൂസും എല്ലാം അവിടെ എഴുതി കാണിക്കും, ഏത് ഗ്രൂപ്പാണെന്നൊക്കെ എഴുതി കാണിക്കും. നമ്മൾ മൂന്നാമത്തെ എലമെൻറ്റ് ലിഥിയത്തിൽ ക്ലിക്ക് ചെയ്തു. അപ്പം ലിഥിയത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പം അത് വേറൊരു ഗ്രൂപ്പാണ്, നോബിൾ ഗ്യാസ് എന്ന് പറഞ്ഞ ഗ്രൂപ്പ് പോലെ വേറൊരു ഗ്രൂപ്പാണ് ലെഫ്റ്റ് സൈഡിലുള്ള. അതിന് ആൽക്കലി മെറ്റൽസ് എന്ന് പറയും. ഈ ആൽക്കലി മെറ്റൽസ് ഭയങ്കരമായിട്ട് ചുറ്റുപാടുമുള്ള വേറെ എലമെൻസുമൊക്കെയായിട്ട് റിയാക്റ്റ് ചെയ്യും. റിയാക്റ്റ് ചെയ്യുന്ന കാരണം എന്ത് പറഞ്ഞു വെച്ചാൽ ഈ ആൽക്കലി മെറ്റൽസിൻ്റെ പ്യുവർ ഫോമിൽ ഒരിക്കലും നമ്മളുടെ എൻവയറൺമെൻറ്റിൽ നേച്ചറിൽ കിട്ടില്ല, ഏതെങ്കിലും ഒരു കോമ്പൗണ്ടായിട്ടേ കിട്ടുള്ളൂ. അപ്പം നമ്മൾ ആൽക്കലി മെറ്റൽസ് ഭയങ്കര റിയാക്റ്റ് ചെയ്യുന്നതെന്ന് കണ്ടു. പിന്നെ നമ്മൾ ഓരോ ആൽക്കലി മെറ്റലും ആറ് ലെഫ്റ്റ് സൈഡിൽ ആറ് ആൽക്കലി മെറ്റൽസ് ഉണ്ടെന്ന് കണ്ടു. ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സിഷ്യം, ഫ്രാൻഷ്യം. അപ്പം ലെഫ്റ്റ് സൈഡിലുള്ള ഈ ആറ് ആൽക്കലി മെറ്റൽസും അവർ ഭയങ്കര റിയാക്റ്റ് ചെയ്യുന്നതാണ്. പിന്നെ അതിനകത്ത് നമ്മൾ ഒരു ആൽക്കലി മെറ്റൽ എടുത്തു. ഏതാണ്? നമ്മൾ നമ്മളുടെ സോഡിയം ക്ലോറൈഡിൻ്റെ, നമ്മളുടെ ക്ലോറിനെ കല്യാണം കഴിച്ച സോഡിയം. സോഡിയത്തിനെ പറ്റി നമ്മളൊരു വീഡിയോ കണ്ടു, സോഡിയം ഇൻ വാട്ടർ എന്ന് പറഞ്ഞത്. അത് നമ്മുടെ ആ ഗൂഗിൾ ഡോക്കിൽ 6A3 എന്ന് പറഞ്ഞ അവിടെ ആ ലിങ്കിൽ കിട്ടും. നമ്മൾ കണ്ട കാര്യം നമ്മളെ ഞെട്ടിപ്പിച്ച് കളഞ്ഞു. കാരണം സോഡിയം വെള്ളത്തിലിടാൻ നേരം പൊട്ടിത്തെറിച്ച് തീയൊക്കെ ഉണ്ടാക്കുന്നു. സാധാരണ എല്ലാ തീ അണയ്ക്കാൻ വേണ്ടി, കെടുത്താൻ വേണ്ടിയാണ് വെള്ളത്തിലോട്ട് പോകുന്നത്. സാധാരണ വെള്ളത്തിൻ്റെ തണുപ്പ് കാരണം തീയെല്ലാം കെട്ടുപോകും. സോഡിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഡിയം ഭയങ്കര റിയാക്റ്റീവാണ്, ഭയങ്കര കുസൃതി ആയത് കാരണം, ഭയങ്കര വയലൻ്റ് ആയത് കാരണം സോഡിയം ഇടുമ്പോഴത്തേക്കും ഈ വെള്ളം തന്നെ പൊട്ടിത്തെറിക്കുന്നു. പൊട്ടിത്തെറിച്ച് തീയൊക്കെ വന്ന് ഭയങ്കര റിയാക്ഷൻ, അത് നമ്മൾ കണ്ടു. സോഡിയം ഒരു വയലൻ്റ് മനുഷ്യനാണെന്ന് നമുക്ക് തോന്നിപ്പോയി. പിന്നെ നമ്മൾ ആ 6A3 ക്കകത്ത് സോഡിയം ഇൻ വാട്ടർ എന്ന് പറഞ്ഞ ആ ഗൂഗിൾ ഡോക്കിലെ ലിങ്കിൻ്റെ തൊട്ടപ്പുറത്ത് ക്ലോറിൻ പോയിസണിങ് എന്ന് പറഞ്ഞ ലിങ്ക് കണ്ടു. അത് കണ്ടപ്പം ക്ലോറിനെ പറ്റി നമുക്ക് മനസ്സിലായി. കാരണം എന്താണ്, ക്ലോറിൻ ഭയങ്കര പോയിസണസ് ആയിട്ടുള്ള ഒരു ഗ്യാസാണ്. ക്ലോറിൻ നമ്മളുടെ അതിങ്ങനെ വെള്ളത്തിൽ ഡൈല്യൂട്ട് ആവും, വെള്ളത്തിൽ കലങ്ങും. നമ്മുടെ ദേഹത്തെങ്ങനെ വന്നാൽ ചോറി, അങ്ങനെ സ്ക്രൈച്ചസ്, ബ്രീത്തിങ് ഡിഫിക്കൽറ്റി, അങ്ങനെ പലതുമൊക്കെ ഉണ്ട്. നമ്മളെ കൊല്ലാൻ വരെ ശക്തിയുള്ളൊരു പോയിസണസ് ഗ്യാസാണ് ക്ലോറിൻ എന്ന് മനസ്സിലായി. പക്ഷേ കർത്താവ് ഈ സോഡിയത്തിനെയും ക്ലോറിനെയും കൊണ്ടുവന്നു കഴിഞ്ഞപ്പം ഇവർ രണ്ടുപേരും സോഡിയം ക്ലോറൈഡ് ആയപ്പോൾ ഒരു അത്ഭുതം സംഭവിച്ചു. ആ അത്ഭുതം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ രണ്ടുപേരും ഒരുമിച്ച് വന്നു കഴിയാൻ നേരം നമ്മൾ ഉപ്പ് വായിലിടാൻ നേരം സോഡിയം നമ്മുടെ വായി കിടന്ന് പൊട്ടിത്തെറിച്ച് നമ്മുടെ തല പൊട്ടിപ്പോകുന്നില്ല, ക്ലോറിൻ നമുക്ക് വിഷമം തരത്തില്ല, പകരം നമ്മളുടെ ഫുഡിനെ ഭയങ്കര ടേസ്റ്റി ആക്കും. അപ്പോൾ നമ്മുടെ ലൈഫ് ഭയങ്കര സ്വീറ്റ് ആക്കുന്ന ഒരു ആ ഒരു ഇതിലോട്ട് സോഡിയം ക്ലോറിനും ട്രാൻസ്ഫോംഡ് ആയി. സോഡിയത്തിനും ക്ലോറിനും ഒരുമിച്ച് വന്നപ്പോൾ അവർക്കൊരു രൂപാന്തരം, ട്രാൻസ്ഫോർമേഷൻ, അവരുടെ സ്വഭാവത്തിന് ഒരു മാറ്റം ഉണ്ടായിരുന്നു. ആ സ്വഭാവത്തിന് ഉണ്ടായ മാറ്റം ദൈവം ചെയ്തൊരു മിറക്കിളാണ് ശരിക്കും. അപ്പം നമ്മൾ ഈ സോഡിയം ക്ലോറൈഡിൻ്റെ ആ കഥയിൽ നമ്മളെ പഠിപ്പിക്കുന്ന ദൈവം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരു ഭയങ്കര ഒച്ചപ്പാടുണ്ടാക്കുന്നൊരു മനുഷ്യനും ഒരു ഭയങ്കര, ഈ ആണുങ്ങൾ സാധാരണ ഭയങ്കര ഹാർഷായിട്ടൊക്കെ സംസാരിക്കും, ഉദ്ദേശ്യപ്പെട്ടൊക്കെ. പക്ഷേ പെണ്ണുങ്ങൾ ചിലപ്പോൾ അത്രയും ഹാർഷായിട്ടൊന്നും സംസാരിക്കില്ല, പക്ഷേ അവർ ഭയങ്കര നോവിപ്പിക്കുന്ന രീതിയിലൊക്കെ സംസാരിക്കും. ഭയങ്കര ഒരു പോയിസണസ്, ഇങ്ങനെ നമ്മളെ കട്ട് ചെയ്യുന്ന രീതിയിൽ നമ്മൾ കുത്തുവാക്കൊക്കെ പറയും. ഇങ്ങനെ രണ്ട് വ്യക്തികളെ എടുത്ത് അവർക്ക് രൂപാന്തരം വരുത്തി ട്രാൻസ്ഫോം ചെയ്ത് ബാക്കിയുള്ള ആൾക്കാരുടെ ലൈഫ് എൻജോയബിൾ ആക്കുന്ന രീതിയിൽ ദൈവത്തിനൊരു മിറക്കിൾ ചെയ്യാൻ കഴിയും എന്നാണ് ശരിക്കും ഈ സോഡിയം ക്ലോറൈഡിൻ്റെ കഥയിൽ നമ്മൾ പഠിക്കുന്നത്. എന്നിട്ട് നമ്മൾ രണ്ട് വചനം വായിച്ചു. ആ വചനങ്ങൾ ഇതാണ്, കൊളോസ്യർ 4:6. അവിടെ പറയുന്നത്, ഓരോരുത്തരോട് നിങ്ങൾ എങ്ങനെ ഉത്തരം പറയണം എന്നറിയേണ്ടതിന് നിങ്ങളുടെ വാക്ക് എപ്പോഴും കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതും ആയിരിക്കട്ടെ. അപ്പോൾ അവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എല്ലാവരോടും എങ്ങനെ സംസാരിക്കണം എന്നറിയണം. ഒരാൾ നമ്മളോട് ദേഷ്യപ്പെട്ട് സംസാരിച്ചാലും നമ്മളുടെ സംസാരം എങ്ങനെ ആയിരിക്കണം? കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതുമായിരിക്കണം. അപ്പോൾ അതിന് ഇംഗ്ലീഷിനകത്ത് കൊളോഷ്യൻസ് 4:6 ഉപ്പിനാൽ രുചി വരുത്തിയെന്നുള്ളതിന് സീസൺഡ് വിത്ത് സോൾട്ട് എന്ന് പറയും. കൃപയോട് എപ്പോഴും കൃപയോട് കൂടിയതിന് ഓൾവേയ്സ് ബി വിത്ത് ഗ്രേസ് എന്ന് പറയും. ശരിക്കും ഉപ്പ് എന്താ ഭക്ഷണത്തിനകത്ത് ചെയ്യുന്നത്? ഉപ്പ് ഭക്ഷണത്തിന് രുചി കൊടുക്കും. അപ്പം എന്ത് പറ്റും? നമുക്ക് കുറച്ചും കൂടെ തിന്നാൻ തോന്നും അല്ലേ? ഈ ജങ്ക് ഫുഡുകാരൊക്കെ നമ്മളെ പറ്റിക്കുന്നത് എങ്ങനെയാണ്? ഈ ലേസ്, കുർക്കുറെ, അവരൊക്കെ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഉപ്പ് കൂടുതലിടും. അപ്പോൾ നമ്മൾ തിന്നാൻ നേരം വീണ്ടും വീണ്ടും തിന്നുകൊണ്ടിരിക്കും. അപ്പം ഞങ്ങൾ കാരണം സത്യം പറഞ്ഞാൽ മന്നയ്ക്ക് ഇത്, എനിക്ക് സത്യം പറഞ്ഞാൽ ഇത് ഒരു ലേസ് കുറച്ച് തന്നാൽ പിന്നെയും പിന്നെ തിന്നോട്ടില്ല, ഞാൻ മേടിച്ച് തിന്നാറില്ല. മന്നയ്ക്ക് ഇടയ്ക്ക് കൊതു വാങ്ങുന്ന ഒരു ചെറിയ പാക്കറ്റ് വല്ലതും മേടിച്ച് കൊടുക്കുള്ളൂ. കാരണം വലിയ പാക്കറ്റ് മേടിച്ചത് ഫുൾ തിന്ന് തീർക്കും. അപ്പോൾ അത് ഈ സോൾട്ടിനെ നമ്മൾ എങ്ങനെ ചീത്ത രീതിയിൽ ഉപയോഗിക്കുന്നത് ആൾക്കാരെ ഈ ജങ്ക് ഫുഡിന് അഡിക്ഷനൊക്കെ കൊണ്ടുവരാനായിട്ട്. പക്ഷേ ഈ ഫുഡിനെ സോൾട്ട് ടേസ്റ്റി ആക്കുന്ന കാരണം നമുക്ക് വീണ്ടും വീണ്ടും വേണമെന്ന് ഭക്ഷണം വീണ്ടും വീണ്ടും വേണമെന്ന് തോന്നും. അപ്പം നമ്മളുടെ സംസാരവും ഉപ്പിനാൽ രുചി വരുത്തിയതാണെങ്കിൽ, സീസൺഡ് വിത്ത് സോൾട്ട് ആണെങ്കിൽ, നമ്മളുടെ സംസാരം കേൾക്കാൻ നേരം ആൾക്കാർക്ക് പിന്നെയും പിന്നെയും കേൾക്കാനായിട്ട് തോന്നും. നമ്മൾ ഒരാളോട് കാര്യം പറയാൻ നേരം അവരിരുന്ന് കേൾക്കും, പിന്നെയും പിന്നെയും നമ്മളോട് പറയാൻ പറയും. ഉപ്പിനാൽ രുചി വരുത്തിയില്ലെങ്കിലോ ഒന്നും മിണ്ടാതെ പോകുമെന്ന് പറയും, അവർക്ക് ദേഷ്യം വരും. അപ്പോൾ എങ്ങനെയാണ് നമ്മളുടെ സംസാരം ഉപ്പിനാൽ രുചി വരുത്തുന്നതും ആൾക്കാർക്ക് വീണ്ടും വീണ്ടും കേൾക്കാൻ പറ്റുന്ന രീതിയിലും ആക്കുന്നത്? അവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ലെറ്റ് യുവർ സ്പീച്ച് ബി ഓൾവേയ്സ് ബി വിത്ത് ഗ്രേസ്, എപ്പോഴും കൃപയോട് കൂടിയതും. അപ്പോൾ കൃപ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രേസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, ഗ്രേസ് എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ, നമ്മുടെ യേശു കർത്താവിൻ്റെ ദിവ്യ സ്വഭാവമാണ്. ദിവ്യ സ്വഭാവം എന്ന് പറഞ്ഞാൽ, നമുക്ക് നമ്മൾ ഈ ലോകത്ത് നോക്കുമ്പോൾ പല തരം ജീവനുകളെ കണ്ട്, ജീവൻ ഇപ്പം പൂച്ചയ്ക്കൊരു ജീവനുണ്ട്. ആ പൂച്ചയുടെ ജീവൻ പൂച്ചനെ, പൂച്ചയ്ക്കൊരു സ്വഭാവം കൊടുക്കുന്നുണ്ട്. പൂച്ചയുടെ മേത്ത് ചെളിയായി കഴിഞ്ഞാൽ, പൂച്ചയുടെ ജീവൻ പൂച്ചനെ പഠിപ്പിച്ചു കൊടുക്കുന്നതാണ് ചെളിയായി കഴിഞ്ഞാൽ നക്കി തുടച്ച് വൃത്തിയാക്കണം എന്നുള്ളത്. അത് പൂച്ച സ്കൂളിൽ പോയി പഠിച്ചതൊന്നുമല്ല. അപ്പോൾ ആ ജീവൻ, അതിനൊരു സ്വഭാവം, എല്ലാ ജീവനും അതിൻ്റേതായിട്ടൊരു സ്വഭാവമുണ്ട്. അപ്പോൾ ഈ പൂച്ചയുടെ ജീവൻ്റെ സ്വഭാവമാണ് അഴുക്കിൽ എങ്ങാനും മേത്തായി കഴിഞ്ഞാൽ നക്കി തുടച്ച് വൃത്തിയാക്കണം. അതേസമയം പന്നിയുടെ ജീവൻ്റെ സ്വഭാവം എന്താണ്? അഴുക്ക് കണ്ടു കഴിഞ്ഞാൽ ഓട്ടനെ അതിൽ പോയിട്ട് ഉരുണ്ട് പുരണ്ട് ചെളിയാവണം. അപ്പം പന്നീനെ കഴുകി നമ്മൾ വൃത്തിയാക്കിയാലും ഈ അഴുക്കേണ്ട പന്നി പിന്നെ അങ്ങനെ പോകും. കാരണം പന്നിയുടെ ജീവൻ്റെ സ്വഭാവം അതാണ്. പക്ഷേ നമ്മുടെ യേശു കർത്താവിനെ പറ്റി പറയുന്നത്, യേശു കർത്താവിൻ്റെ ജീവൻ നിത്യജീവൻ എന്ന് പറഞ്ഞ ജീവനാണ്. ഈ നിത്യജീവൻ എന്ന് പറഞ്ഞ ജീവൻ എന്ന് വെച്ചാൽ ഒരിക്കലും നശിക്കാത്ത ഒരു ജീവനാണ്. ഈ നിത്യജീവൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവ്യ സ്വഭാവമുണ്ട്, കൃപ. ആ കൃപേനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. ഇങ്ങനെ ആത്മാവിൻ്റെ ഫലം പറയുന്നുണ്ട്, സ്നേഹം, സമാധാനം, സന്തോഷം, പരോപകാരം, ഇന്ദ്രിയ ജയം, സെൽഫ് കൺട്രോൾ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഈ സ്നേഹം ആണ്, ഈ സ്നേഹത്തിൻ്റെ പല വശങ്ങളാണ് ബാക്കിയെല്ലാം. ഈ ദിവ്യ സ്വഭാവം എന്ന് പറയുന്നത് ദൈവം സ്നേഹമാകുന്നു എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ദിവ്യ സ്വഭാവം എന്ന് പറഞ്ഞാൽ സ്നേഹം എങ്ങനെയാണോ ഓരോ ആൾക്കാരിലോട്ട് എങ്ങനെയാണോ സ്നേഹം സംസാരിക്കുന്നത്, അപ്പോൾ ഈ ദിവ്യ സ്വഭാവം, കർത്താവിൻ്റെ ദിവ്യ സ്വഭാവം നമുക്ക് ആർക്കും ഇല്ല. ഇത് കർത്താവ് നമുക്ക് തന്നെങ്കിലേ ഉള്ളൂ. പക്ഷേ കർത്താവ് നമുക്ക് ഫ്രീ ആയിട്ട് ഈ സ്വഭാവം ഷെയർ ചെയ്ത് തരാനായിട്ട് തയ്യാറാണ്. കർത്താവിന് അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പറ്റും, കർത്താവിൻ്റെ സ്വഭാവം നമുക്ക് ഷെയർ ചെയ്ത് തരാൻ പറ്റും. അപ്പോൾ കർത്താവ് ആ സ്വഭാവം നമ്മളിലോട്ട് തന്നു കഴിയുമ്പോൾ നമുക്കൊരു ട്രാൻസ്ഫോർമേഷൻ, സോഡിയത്തിനുണ്ടായത് ക്ലോറിനുണ്ടായതുപോലെ ഒരു രൂപാന്തരം സംഭവിക്കും. പിന്നെ നമ്മളും കർത്താവ് എപ്പോഴും കൃപയോടുകൂടിയാണ് ആൾക്കാരോട് സംസാരിച്ചത്. ഓരോ ആൾക്കാരോടും എങ്ങനെ സംസാരിക്കണമെന്ന് കർത്താവിന് അറിയായിരുന്നു. ഇപ്പം ക്ഷീണിച്ച് വന്ന ആൾക്കാരെ ആശ്വസിപ്പിച്ചു, എന്നാൽ കുറ്റം കാണിച്ചവരെ കർത്താവ് ശാസിച്ചു. കുറ്റം കാണിക്കാന്ന് വെച്ചാൽ ഒരു പ്രത്യേക രീതിയിലെ കുറ്റം കാണിച്ചു, ചില കുറ്റം കാണിച്ചവരെ അവരെ സാരമില്ല എന്ന് പറഞ്ഞു. അപ്പം ഓരോരുത്തരോടും എങ്ങനെ സംസാരിക്കണമെന്ന് കർത്താവിന് അറിയായിരുന്നു. അപ്പം നമ്മളോട് സോഡിയത്തിൻ്റെ ഈ കഥയിൽ കർത്താവ് പറയുന്നത്, എനിക്ക് എൻ്റെ ദിവ്യ സ്വഭാവം നിങ്ങൾക്ക് പകർന്നു തന്ന് നിങ്ങൾക്കൊരു രൂപാന്തരം, ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കാൻ പറ്റും. അപ്പം നിങ്ങൾ ഏത് തരം വ്യക്തി ആയിരുന്നാണെങ്കിലും, എങ്ങനത്തെ ആളാണെങ്കിലും എനിക്ക് എന്നെ പോലെ ആക്കി മാറ്റാൻ പറ്റുന്നുള്ളതാണ്. നമ്മളുടെ എല്ലാവരുടെയും ജീവിതത്തിൻ്റെ ആ ഗോൾ, എയിം എന്ന് പറഞ്ഞാൽ നമ്മൾ കർത്താവിനെ പോലെ ആകുക എന്നുള്ളതാണ്. നമ്മളെ കുഞ്ഞിലേ മുതലേ നമ്മുടെ കർത്താവ് നമ്മളുടെ ജീവിതത്തിൽ വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് കർത്താവിനെ പോലെ ഒരു ദിവസം കർത്താവ് രണ്ടാമത് വരാൻ നേരം നമ്മൾ നോക്കി നമ്മളെ കണ്ടെങ്കിൽ കർത്താവിനെ പോലെ തന്നെ ഇരിക്കും. അപ്പോൾ അതാണ് നമ്മൾ സോഡിയത്തിൻ്റെ കഥയിൽ നിന്നും സോഡിയം ക്ലോറൈഡിൻ്റെ കഥയിൽ നിന്നും പഠിച്ചത്. ഇത് ശരിക്കും നമ്മളുടെ പരിശ്രമമല്ല, ദൈവം പതുക്കെ പതുക്കെ നമ്മളുടെ അകത്ത് നമ്മളെ മാറ്റി മാറ്റി മാറ്റി മാറ്റി നമുക്ക് കൊണ്ടുവരുന്ന ഒരു വ്യത്യാസമാണ്. പിന്നെ ഇപ്പം നമ്മൾ കണ്ടപ്പോൾ സോഡിയം വില്ലനായിരുന്നു, നോബിൾ ഗ്യാസസ് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര പാവമായിരുന്നു. നമുക്ക് എപ്പോഴും ഈ പാവമായിട്ടുള്ള ആൾക്കാർ കൂടെ നടക്കാനല്ല താല്പര്യം, അല്ലാതെ എപ്പോഴും പൊട്ടിത്തെറിക്കുക ഒച്ചയെടുക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാർ നടക്കാനല്ലോ. പക്ഷെ നമ്മൾ അടുത്ത ക്ലാസ്സിൽ നേരെ തിരിച്ച് കാണും. സത്യം പറഞ്ഞാൽ സോഡിയമാണ് നമുക്ക് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത്. നമ്മൾ ജീവിച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ശരീരത്തിൽ ഒരു പ്രത്യേക അളവ് സോഡിയം വേണം, ഇല്ലേ നമ്മൾ മരിച്ചു പോകും, നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ സോഡിയമാണ് നമ്മളെ ശരിക്കും സഹായിക്കുന്നത്. ഈ നമ്മളെ നോബിൾ ഗ്യാസസ് നമ്മൾ ജീവിച്ചിരിക്കുന്നു മരിക്കുന്നു അവർക്ക് വലിയ കാര്യമൊന്നുമില്ല, അവരൊരുമാതിരി സെൽഫിഷ് ആയിട്ടുള്ള ആൾക്കാരാണ് നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് മനസ്സിലാവുന്ന വേറൊരു കാര്യമുണ്ട്, എല്ലാ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഏത് ആംഗിളിൽ നിന്ന് നോക്കുന്നത് അനുസരിച്ചിരിക്കും. ഒരു ആംഗിളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ലതാന്ന് തോന്നും, വേറെ ആംഗിളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ചീത്തയാണെന്ന് തോന്നും. കാരണം ഈ ലോകത്ത് പെർഫെക്റ്റായിട്ട് ആരുമില്ല, ഒന്നുമില്ല. കാരണം ഓരോന്നിനും ഓരോ പർപ്പസിന് വേണ്ടിയാണ് ദൈവം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും എല്ലാവരെയും വേണം, എല്ലാ ടൈപ്പ് ആൾക്കാരും ഈ ലോകത്ത് വേണം, എല്ലാ ടൈപ്പ് എലമെൻസും ഈ ലോകത്ത് വേണം, എന്നാലേ ഈ യൂണിവേഴ്സ് ബ്യൂട്ടിഫുൾ ആകുള്ളൂ. ഞാൻ അസൈൻമെൻറ്റ് ഇംഗ്ലീഷുകാരുടെ അസൈൻമെൻറ്റ് തന്നെയാണ് നിങ്ങൾക്കും, കാരണം നിങ്ങൾ മലയാളത്തിൽ അസൈൻമെൻറ്റ് വേണ്ടാന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഞാനിത് ഈ ഓഡിയോ ഇട്ടതിന് ശേഷം ഞാൻ അസൈൻമെൻറ്റിൻ്റെ ആ ഫയൽ അയച്ചു തരാം. നിങ്ങൾ ഗൂഗിൾ ക്ലാസ് റൂമിലാണെങ്കിൽ അവിടെ കയറി കഴിഞ്ഞാൽ ആ ഗൂഗിൾ ക്ലാസ് റൂമിൽ നമ്മൾ കയറി ചെല്ലാൻ നേരം അവിടെ ഒരു സയൻസ് ക്ലാസ് ഉണ്ട്. അതിനകത്ത് ക്ലാസ് വർക്ക് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ അസൈൻമെൻറ്റ്സ് ക്വിസ് സെഷൻ 1 എന്നുണ്ടാവും. ആ അസൈൻമെൻറ്റ് ക്വിസ് സെഷൻ 1-നകത്ത് നിങ്ങൾക്കും ഇംഗ്ലീഷുകാർക്കും സെയിം അസൈൻമെൻറ്റ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ അത് ചെയ്യുമ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ ഓഡിയോ ഫയൽ ഒന്നുകൂടെ കേട്ട് കഴിഞ്ഞാൽ വ്യക്തമാകും, ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചോദിച്ച് സംസാരിക്കാം. ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.